സ്മിച്ചുണ്ട്, ബ്രഹ്മസൂത്രം, ഇക്ഷത്തരീകരണം, ഒമ്പതാം സൂത്രം. ബ്രഹ്മസൂത്രത്തിൽ അഞ്ചാമത്തെ അധികരണം ഇക്ഷത്തി അധികരണം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്താണ് ജഗത്തിന് കാരണം. ജഗത്തിന് കാരണം പ്രധാനം അല്ലെങ്കിൽ മൂലപ്രകൃതി എന്നാണ് സംഖ്യന്മാർ പറയുന്നത്. അപ്പൊ അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സൂത്രം, അഞ്ചാമത്തെ സൂത്രം, അഞ്ചാമത്തെ അധികരണത്തിൽ അഞ്ചാമത്തെ സൂത്രം. മുമ്പുള്ള നാല് സൂത്രങ്ങളും നാല് അധികരണങ്ങളായിരുന്നു, ഇത് അഞ്ചാമത്തെ അധികരണം. ആദ്യം പ്രധാന കാരണവാദം, പ്രധാനമാണ് കാരണമെന്നുള്ള സംഖ്യന്മാരുടെ സിദ്ധാന്തത്തെ നിഷേധിക്കുന്നു. അതല്ല. എന്തുകൊണ്ട്? അശബ്ദം അവിടെ ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അശബ്ദം എന്ന് പറഞ്ഞ ശ്രുതി പ്രമാണമല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇച്ഛത്തേഹേ. അപ്പൊ ഇവിടെ പ്രപഞ്ച കാരണം എന്താണ് എന്നുള്ളതിന് നിർണയിക്കുന്നതിന് ശ്രുതി പ്രമാണത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് സദൈവ സംഹീതമഗ്രഹാസി ദേഹമേവാദ്യം ചാന്തോക്യം സഹിക്ഷത ലോകാനുസൃജ ഐതരേയും സഹിക്ഷാചക്രെ പ്രശ്നം. ഇങ്ങനെയുള്ള പല ശ്രുതികളും പറയുന്നത് ജഗത്തിന് കാരണമായിട്ട് ബ്രഹ്മത്തെയാണ്. അല്ലാതെ പ്രധാനത്തെയല്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ. ഇവിടെ ജഗത് കാരണം എന്താണെന്നുള്ളത് ശ്രുതി പ്രമാണത്തിലൂടെ സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പറയുന്നു അത് ഈക്ഷണം, സങ്കല്പം, സങ്കല്പം തദൈക്ഷത സങ്കല്പിച്ചു, ആ സത്ത് സങ്കല്പിച്ചു എന്ന് പറയുന്നു. സങ്കല്പിക്കുക എന്ന് പറയുന്നത് ജഡമായ പ്രധാനത്തിൽ സാധ്യമല്ല. പറയുന്നു തത്തേജ് ആ ഐക്ഷത എന്നും മറ്റു ശ്രുതിയിലുണ്ടല്ലോ, ജലസങ്കല്പിച്ചു എന്നുണ്ടാകും. അതുപോലെ ഇത് ഗുണമായിക്കൂടെ സങ്കല്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. പറയുന്നു ഗുണസേന, ഗുണമെന്ന് പറയാനും പാടില്ല, മുഖ്യമായ അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നു. അപ്പൊ സങ്കല്പിച്ചത് പ്രധാനവുമാകാം, കാരണം ജലസങ്കല്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പറയുന്നു ആത്മശബ്ദ, അത് പറയാൻ പറ്റില്ല. എന്താണ് ആത്മശബ്ദം തന്നെ ശ്രുതി പ്രയോഗിച്ചിരിക്കുന്നത്, അതാണ് രണ്ടാമത്തെ സൂത്രത്തിൽ പറയുന്നത്. സ്വയം ദേവത ഐഷത അഹന്താഹമിമാതിസ്രോ ദേവത അനേന ജീവേന ആത്മന ആത്മശബ്ദം പ്രയോഗിച്ചു. ആത്മാ എന്ന് പ്രധാനത്ത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അവിടെ പറഞ്ഞു ആത്മാഹിനാമ സ്വരൂപം? ആത്മാ എന്ന് പറയുന്ന സ്വരൂപത്തെയാണ്. ഇപ്പൊ സ്വരൂപം ചേതനനാണ്, അത് ചൈതന്യമാണ്, അത് ജഡ പ്രധാനമല്ല. ഇവിടെ സങ്കല്പിച്ചത് അല്ല, സങ്കല്പം എന്ന് പറയുന്നത് ചൈതന്യധർമ്മമാണ്, അതൊരിക്കലും ജഡത്തിൽ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആരാണോ സങ്കല്പിച്ചത് അയാൾ തന്നെ സൃഷ്ടിച്ചത്, അത് ശ്രുതിയിൽ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ആത്മാവാണ് സൃഷ്ടിച്ചത് എന്ന് പറയും. അത് മാത്രമല്ല, തദൈക്ഷത സങ്കല്പിച്ചോ, പിന്നെ സങ്കല്പിച്ചോ, ആ സങ്കല്പം ആണ് സൃഷ്ടിക്ക് കാരണം, അത് ചേതനന്റെ സങ്കല്പമാണ്, പിന്നെ അത് ഭൗതികശാസ്ത്രം പറയും പോലെയല്ല. ഈ ഭൗതികമായ ജഗത്ത്, ജഗത്തിനൊരു ഭൗതികമായ കാരണം വേണം, അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായ ഒരു ഭൗതിക യാഥാർത്ഥ്യം, അങ്ങനെയുള്ള ഒരു കാരണം വേണം. അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ടുള്ള ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ ഒരു കാരണം കണ്ടുപിടിക്കണമെങ്കിൽ ഭൗതികമായ പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം നടത്തിയിട്ട് ഇതാണ് ജഗത്തിന്റെ കാരണമെന്ന് പറയും. അപ്പൊ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നു. ഇവിടെ കാരണത്തെക്കുറിച്ച് എന്തിനു പറയുന്നു? അടുത്ത് പറഞ്ഞു, തന്നിഷ്ടസ്യ മോക്ഷോപദേശ. അതൊരു ഭൗതികമായ യാഥാർത്ഥ്യമല്ല. സാഖ്യന്മാർ പറയുന്ന പോലെ മൂലപ്രകൃതി, ആ പ്രകൃതി പരിണമിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടായത്, ജഗത്തുണ്ടായത്. അപ്പോ എങ്ങനെയാണോ പ്രകൃതി സത്യമായിരിക്കുന്നത്, അതുപോലെ ഈ കാണുന്ന ജഗത്ത് സത്യമാണ്. അപ്പൊ സത്യമായ ജഗത്തിന് ഒരു സത്യമായ കാരണം വേണം. അത് ഭൗതികമായ ചിന്ത. ഇവിടെ അങ്ങനെയല്ല, ജഗത് കാരണത്തെക്കുറിച്ചുള്ള ദാർശനികമായ ചിന്തയാണ്. അത് രണ്ടും രണ്ടാണ്, ദാർശനികമായ ചിന്ത വേറെ, ഭൗതികമായ ചിന്ത വേറെ. ഭൗതികമായ ചിന്ത എന്ന് പറയുമ്പോൾ ബാഹ്യമായ പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം വേണം. ദാർശനികമായ ചിന്ത എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, പിന്നെ മനസ്സൊഴികെയുള്ള മറ്റേന്ദ്രിയങ്ങളെ പോലും ആശ്രയിക്കുന്നില്ല. ആകെ ആശ്രയിക്കുന്ന എന്തിനാണ്? ശ്രവണം, തത്വത്തെ ശ്രവിക്കുക, അതിനൊരു ഇന്ദ്രിയത്തെ ആശ്രയിക്കുന്നു. പിന്നെ നടക്കുന്നതൊക്കെ ഇവിടെ ഉള്ളിലാണ്, മനനമാണ്. മനനം വിജ്ഞാനം, മനനത്തിലൂടെയുള്ള വിജ്ഞാനം. അപ്പോ ഇവിടുത്തെ കാരണം ചിന്ത, കാര്യകാരണ ചിന്ത എന്ന് പറയുന്നത് അത് ദാർശനികമാണ്, ഒരു ദർശനമാണ്, അറിവാണ്. ആ രീതിയിൽ എന്തിനിവിടെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു? മോക്ഷോപദേശ. അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വെറുതെ ഈ ജഗത്തിനൊരു കാരണമുണ്ട്, ആ കാരണത്തെ കണ്ടുപിടിക്കാതല്ല, മോക്ഷത്തെ ഉപദേശിച്ചിരിക്കുന്നു. ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവചരം യാവൻ വിമോക്ഷ്യ അധ സത്സമ്പത്തിയെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഛാന്ദോക്യത്തിൽ ആറാം അധ്യായത്തിൽ വിശേഷിച്ചു. അതുകൊണ്ട് തദൈക്ഷത, പിന്നെ സത് സമ്പത്തി എന്ന് പറയുന്നു. സത് എന്നുള്ള ശബ്ദം കൊണ്ട് ഒരിക്കലും ജഡമായിരിക്കുന്ന പ്രധാനത്തെ പറയാൻ വഴിയില്ല. കാരണം അങ്ങനെ ഒരു പ്രധാനത്തെ ബോധിപ്പിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരിക്കലും സത്സമ്പത്തി രൂപത്തിലുള്ള മോക്ഷം. മോക്ഷത്തെക്കുറിച്ച് പലതരത്തിലും പറയും. ചരവാദൻ പറയും നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നതന്നെ മോക്ഷമാണെന്ന് പറയും. അതൊന്നുമല്ല ഇവിടെ പറയുന്നത്, സത്സമ്പത്തി രൂപത്തിലുള്ള മോക്ഷം. ആ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ല ലോകത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ സത്തിനെ കുറിച്ചുള്ള ബോധം, ആ ബോധത്തിന് വേണ്ടിയിട്ട് ഇവിടെ സത്തിനെ കാരണമായി ബോധിപ്പിക്കുന്നു. മറിച്ച് നീ ജഡമായ പ്രകൃതിയാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടങ്ങനെ മുക്തി സാധ്യമാകുന്നത്. ശാസ്ത്രം ഒരിക്കലും അനർത്ഥമാകത്തില്ല, അനർത്ഥത്തിന് വേണ്ടി ശാസ്ത്രമില്ല. ശാസ്ത്രം മോക്ഷരൂപത്തിലുള്ള പുരുഷാർത്ഥത്തെയാണ് ഉപദേശിക്കുന്നത്. അത് ജഗത് കാരണമായി സത്തിനെ ബോധിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. അത് പറയും ആ സത്ത് എന്ന് പറയുന്ന ജീവൻ തന്നെ, ചേതനായ ജീവൻ തന്നെയാണ്. ആ ജീവൻ തന്നെയാണ് പരനായിരിക്കുന്നത്, രണ്ടും ഒന്ന് തന്നെ. അതിന്റെ ബോധം, ആ ബോധത്തിലൂടെയാണ് മോക്ഷം, കൃതകൃത്യത രൂപത്തിലുള്ള മോക്ഷം. ഇവിടെ അദ്വൈതി പറയുന്ന മോക്ഷം എന്ന് പറയുന്നത് കൃതകൃത്യത രൂപത്തിലുള്ള മോക്ഷം ആണ്. കർമ്മവിമുക്തി, അതിനുള്ള ആ സ്വരൂപ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജഗത് കാരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഈ ജഗത്തിന്റെ ഒരു ഭൗതികമായ യാഥാർത്ഥ്യം എന്താണ്, എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്, അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടില്ല. ജഗത് കാരണത്തെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിലേ ഉള്ളൂ. സത്തിനെ കുറിച്ചുള്ള പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. ആ ബോധം കൃതകൃത്യത ഒരുവന് കൊടുക്കുന്നു, അതാണ് മോക്ഷം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതല്ലെങ്കിൽ ജഗത് കാരണമായിട്ട് എന്തിനേയും പറയാം. സംഖ്യന്മാര് പ്രധാനമെന്ന് പറയും, താർക്കികന്മാര് പറയും അല്ല പരമാണുക്കളാണെന്ന് പറയും. അതുകൊണ്ടൊന്നും ഇവിടെ പ്രയോജനമില്ല. അതുകൊണ്ട് സത്ത് തന്നെയാണ് അല്ലെങ്കിൽ ചേതനൻ തന്നെയാണ് ജീവൻ തന്നെയാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്. ജീവൻ എന്ന് പറയുമ്പോൾ ആ ജീവതത്വം, അതിനൊരു ഹേതു കൂടെ അടുത്ത് പറയുകയാണ്. അവിടെ സത്തെന്ന് പറഞ്ഞത് അപ്പൊ ജഗത്തിന്റെ കാരണമാണെന്ന് എന്താണെന്ന് ഇനി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജഗത്തിന്റെ കാരണം എന്താണെന്ന് ശ്രുതി പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ പൂർവാചാര്യന്മാരത് പറഞ്ഞു കഴിഞ്ഞു ഇന്നതാണ്. അതിനൊരാൾ മനനം ചെയ്ത് ബോധിച്ചാൽ മതി. അവിടെ സത്തെന്ന് പറഞ്ഞത് പ്രധാനമായിക്കൂടെ അല്ല. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞത് ഹേതു അവചനാച്ച്. അത് അരുന്ധതി ന്യായം പറഞ്ഞു, അരുന്ധതിയെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആദ്യ സ്ഥൂലമായ നക്ഷത്രങ്ങളെ കാട്ടിയിട്ട് അവസാനം ഏറ്റവും സൂക്ഷ്മമായ അരുന്ധതിയെ കാണിക്കുന്നു. അപ്പൊ ശരിയായ അരുന്ധതി കാണിക്കുമ്പോൾ മുമ്പ് കാണിച്ചതിനെല്ലാം നിഷേധിക്കുന്നു. അതല്ല, ആ കാണുന്ന വലിയ നക്ഷത്രത്തിന്റെ അടുത്തുള്ള ചെറിയ നക്ഷത്രമാണെന്ന് പറയുമ്പോൾ വലിയ നക്ഷത്രം അരുന്ധതി അല്ല എന്നുകൂടി ബോധിപ്പിക്കുന്നുണ്ട്. കാരണം ചെറിയ നക്ഷത്രം പെട്ടെന്ന് കണ്ണിൽ പെടാത്തതുകൊണ്ട്, ആകാശത്തിൽ വളരെ വിദൂരതയിൽ നിൽക്കുന്ന ചെറിയ നക്ഷത്രം വളരെ സൂക്ഷ്മമായി കാണേണ്ടതുകൊണ്ട് ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഏതാണ് അരുന്ധതി എന്ന് ചോദിച്ചാൽ ആ കാണുന്ന വലിയ നക്ഷത്രം എന്ന് പറയും. അപ്പോൾ ഇവിടെ വലിയ നക്ഷത്രത്തെ നിഷേധിച്ചിട്ട് ചെറിയ നക്ഷത്രത്തെ അരുന്ധതി എന്ന് ബോധിപ്പിക്കുന്നത് പോലെ, ഇവിടെ ആദ്യം ജഗത് കാരണം പ്രധാനമെന്ന് പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുന്നില്ല. ഇപ്പൊ സത്ശബ്ദം കൊണ്ട് പ്രധാനത്തെ ഇവിടെ ഒരിടത്തും പറയുന്നില്ല. സത്ശബ്ദത്തിന്റെ അർത്ഥം പ്രധാനമല്ല. കാരണം എട്ടാമത്തെ സൂത്രത്തിൽ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തു ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇവിടെ പറയുന്നു, ഇവിടെ എന്തിനു വേണ്ടി ഇത് പറയുന്നു? സത്താണ്, ചേതനാണ്, ജീവനാണ്, അത് തന്നെയാണ് പരൻ, അതിൽ നിന്നാണ് ജഗത്തുണ്ടായിരിക്കുന്നതെന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണ വിജ്ഞാനാധി സർവം വിജ്ഞാതമിതി പ്രതിജ്ഞാതം. കാരണവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം, അതാണ് ഇവിടെ അങ്ങനെ ഒരു ബോധം ഉണ്ടാവണം. എന്താണ് സർവം ഖണ്ഡിതം ബ്രഹ്മ എന്നുള്ള ബോധം ഉണ്ടാവണം. ആ ബോധം മാത്രമേ ഒരുവന് കൃതകൃത്യതാരൂപത്തിലുള്ള മുക്തി കൊടുക്കത്തുള്ളൂ. മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ പലതുമാണ്, വേറെയാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ ജ്ഞാനത്തിനൊന്നും യാതൊരു പ്രസക്തിയും. ഇവിടെ മുക്തി എന്താണ്? സർവവിജ്ഞാനം കൊണ്ട് സംഭവിക്കേണ്ടതാണ്. അതെങ്ങനെ? ഉദത്തം ആദേശം അപ്രാക്ഷൂയനാശ്രിതം ശ്രുതം ഭൂതി അമതം മതം അവിജ്ഞാതം വിജ്ഞാനമിതി കഥം നഭൂവസ ആദേശോ ഭൂതീതി യഥാസ്വമ്യേകേന മൃത്പിണ്ടേന സർവം ബ്രഹ്മയും വിജ്ഞാതം സ്യാത് വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേ തീവ സത്യം ദൈവസ്വമ്യ ആദേശോ ഭൂതി. നമ്മൾ വിശദമായി ഛാന്ദോഗ്യത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം സംഭവിച്ചു. ഒന്നിന്റെ അറിവുകൊണ്ട് സർവവും അറിഞ്ഞതായി തീരുക. അതാണ് പിതാവ് പുത്രനോട് ചോദിക്കുന്നത്, ഏന അശ്രുതമശ്രുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം. ഏതൊന്നിനെ അറിഞ്ഞാലാണോ നീ എല്ലാം അറിയപ്പെടുന്നത്, എല്ലാം മനനം ചെയ്യപ്പെടുന്നത്, എല്ലാം നിശ്ചയിക്കാൻ കഴിയുന്നത്? ആ തത്വത്തെ, അതാണ് തത്വം പരമാർത്ഥം, അതിനെ നീ ബോധിച്ചോ? അതിന് ദൃഷ്ടാന്തം പറഞ്ഞു. എന്താണ്? മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ സർവത്തെയും മണ്ണായി അറിയാൻ കഴിയുന്നത് പോലെ ഇവിടെ സത്താണ് തൈച്ഛത എന്ന് ശ്രുതി പറഞ്ഞ ആ സത്താണ് സർവവുമായി തീർന്നിരിക്കുന്നത്. അല്ലാതെ പ്രധാനത്തിന്റെ വികാരമല്ല ഇത്, ഇത് സത്തിന്റെ വികാരമാണ്. വികാരം എന്ന് പറഞ്ഞാൽ അദ്വൈതി പറയും, സത്തിന്റെ വിവർത്തം എന്ന് പറയും. ഭാഷയിലുള്ള വ്യത്യാസമാണ്. എന്നുവെച്ചാൽ സത്ത് തന്നെയാണ് ഇതെല്ലാം ആയി തീർന്നിരിക്കുന്നതെന്ന് പറയും. അതിന്റെ ജ്ഞാനം, അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ആ ജ്ഞാനം കൊണ്ടെന്താണ് അപവർഗം, മോക്ഷം, കൃതകൃത്യതാരൂപത്തിലുള്ള മുക്തി സംഭവിക്കുന്നു. മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഈ കാരണ ചർച്ച. അല്ലാതെ ജഗത്തിന്റെ കാരണത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു ജഗത്തിന്റെ കാരണത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ജഗത്തിന്റെ കാരണത്തെ സാധാരണ അന്വേഷിക്കേണ്ടിയും കണ്ടുപിടിക്കേണ്ടിയും വരുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ജഗത്തിന് ഒരു യാഥാർത്ഥ്യമായി കാണുന്നവർക്കാണ്. ഇത് അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കാരണത്തെ ആരാ അന്വേഷിക്കാൻ പോകുന്നു? ഇത് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാലും. അപ്പൊ ഇവിടെ ജഗത്തിനെ കണ്ടിട്ട് പിന്നെ അതിന്റെ കാരണത്തെ, ജഗത്തിനെ സത്യമായി കണ്ടിട്ട് പിന്നെ അതിന്റെ കാരണത്തെ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ ജഗത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് അഭിമാനിക്കുക, അതാണല്ലോ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിൽ അഭിമാനം തോന്നുന്നു. ഞാനിതാ ഇതുവരെ അറിയാതിരുന്ന ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ജഗത്തിന്റെ കാരണത്തെ അറിഞ്ഞു കഴിഞ്ഞാലും അറിയുന്നവന് അഭിമാനം തോന്നുന്നു, ഞാൻ ജഗത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള ബോധമുള്ളവനാണ്, എനിക്ക് ആ ബോധമുണ്ട്, അന്യന് അത്ര ഒരു ബോധമില്ല എന്ന് ഒരു അഭിമാനത്തിനെ അത് ഉപകരിക്കൂ. ഇവിടെ അതൊന്നുമല്ല വിഷയം. അതുകൊണ്ട് ഋഷിമാര് ജഗത്തിന്റെ കാരണത്തെ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിക്കാറുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ മനുഷ്യന് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു അറിവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. മറിച്ച് ഇവിടെ എന്താണ്? മോക്ഷോപദേശമാണ്. മോക്ഷത്തെ ഉപദേശിക്കുമ്പോൾ മോക്ഷത്തെക്കുറിച്ച് ശ്രവിക്കുന്ന ഒരുവന് എന്താണ് മോക്ഷം, എന്താണ് മുക്തി എന്നുള്ള ബോധമുണ്ടാവും. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നിടത്ത് പിന്നെ എന്ത് അഭിമാനം ഉണ്ടാകുന്നു? അവിടെ പിന്നെ അഭിമാനത്തിനൊന്നും സ്ഥാനമില്ല. അങ്ങനെ ഒരു ഈ ബോധം, അതുകൊണ്ടുള്ള മുക്തി, പ്രപഞ്ചകാരണമായി തന്നെ തന്നെ ബോധിച്ചാലേ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അത് ഈ പ്രധാനമാണ് കാരണമെന്നൊന്നും ബോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു കാരണത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലൊന്നും മുക്തി സംഭവിക്കത്തില്ല. അതാണ് അടുത്ത് പറയുന്നത്, എന്ന് വെച്ചാൽ സശബ്ദവാചി പ്രധാനേ ഭോഗ്യ ഭോഗ അപവർഗ കാരണേ ഹേയത്വേന അഹേയത്വേന വിജ്ഞാതേ ഭോക്തൃവർഗോ വിജ്ഞാതോ ഭവതി. അത് ഭൗതികവാദികളെ പോലെ, സംഖ്യന്മാരും ഭൗതികവാദികളാണ്. ഒരാത്മാവിനെ പുരുഷനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്ന എന്താണ്, പുരുഷൻ വേറെയാണ്, അത് അനന്തമാണ്, ഒരുപാട് ജീവന്മാരുണ്ട്, ഒരുപാട് പുരുഷന്മാരുണ്ട്, മൂലപ്രകൃതി വേറെയാണ്. പ്രകൃതി വികാരം പ്രകൃതിയുടെ പരിണാമമാണ് ഈ കാണുന്നതല്ല. അപ്പൊ ജഗത്തിന്റെ കാരണമായി എന്തിനെ സ്വീകരിക്കണം? പ്രധാനത്തെ, പ്രകൃതിയെ സ്വീകരിക്കണം. ഇന്നത്തെ ഭൗതികവാദികൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഈ ചേതനൻ എന്ന് പറയുന്നത് ആ പ്രകൃതിയിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. പ്രകൃതിയിൽ നടന്ന പരിണാമത്തിന്റെ ഭാഗമായി പ്രകടമായതാണ് ചൈതന്യം. ആ ചൈതന്യം വേറെയാണ്, അതിന് ചൈതന്യത്തിന്റെ സ്വഭാവം വേറെ, ജഡത്തിന്റെ സ്വഭാവം വേറെ. പക്ഷെ അത് പ്രകൃതി പരിണാമത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. സംഖ്യന്മാർ കുറച്ചുകൂടി പുരോഗമനമുള്ളവരാണ്. അവർ പറയുന്നു അങ്ങനെയല്ല, പ്രകൃതി പരിണമിച്ചെല്ലാം ഉണ്ടായി, പക്ഷെ പുരുഷൻ അത് വേറെയാണ്. പ്രകൃതിർ ന വികൃതി പുരുഷ, അവര് പറയുന്നു അത് പ്രകൃതിയല്ല, വികൃതിയല്ല, നിർഗുണനായ പുരുഷൻ. അവരും പറയുന്നു പുഷ്കര പലാസവത് വെള്ളത്തിലെ താമരയില പോലെ പുരുഷൻ ശുദ്ധനാണ്, ചിതിശക്തിയാണ്, അങ്ങനെയൊക്കെ അവർ പറയും. അത് അവർ പറയട്ടെ, പക്ഷെ ഇവിടെ ശ്രുതിയിൽ സാന്ദോഹികത്തിൽ സദൈവ സൗമ്യ എന്ന് പറഞ്ഞിടത്ത് സത് ശബ്ദം കൊണ്ട് എന്തിനാണ് പറഞ്ഞത്? ആ പ്രധാനത്തെയാണോ? ആ പ്രധാനത്തെയാണെങ്കിൽ ശ്രുതി പറയുന്നതിനുമായിട്ടൊരു ദോഷമുണ്ട്. എന്താണോ സശബ്ദം കൊണ്ട് പ്രധാനത്തെയാണ് അറിയേണ്ടത്, അത് എന്തിന്? അതാണ് മുക്തിക്കും ബന്ധനത്തിനും കാരണമായിരിക്കുന്നത്. അത് അവർ പറയുന്നു മുക്തിക്കും ബന്ധനത്തിനും കാരണമായിരിക്കുന്നത് പ്രധാനം തന്നെയാണ്. അതിനെങ്ങനെ? അത് ഹേയമാണെന്നോ അഹേയമാണെന്നോ, അത് ഗ്രാഹ്യമാണെന്നോ ത്യാജ്യമാണെന്നോ, ഉപാധേയമാണെന്നോ അനുപാധേയമാണെന്നോ, ഏത് രീതിയിൽ സ്വീകരിച്ചാലും ശരി, അതുകൊണ്ട് പുരുഷജ്ഞാനം ഉണ്ടാകത്തില്ല. അപ്പൊ അവിജ്ഞാതെ ഭോക്തൃവർഗോ, ഭോക്തൃവർഗം എന്ന് വെച്ചാൽ പുരുഷൻ, പുരുഷനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകത്തില്ല. ഇവിടെ ബോധിപ്പിക്കുന്നത്, ചന്ദോഗ്യത്തിൽ ബോധിപ്പിക്കുന്നത് എന്താണ്? തത് തോമസി എന്ന, അത് നീ എന്നാ ബോധിപ്പിക്കുന്നത്. അങ്ങനെ തത് ആ പ്രധാനം ഈ നീ, അങ്ങനെ ബോധിപ്പിക്കാൻ പറ്റും. അതവർക്ക് സ്വീകരിക്കാൻ അങ്ങനെ പറ്റും. ഛന്ദോഗ്യത്തെ എങ്ങനെ മനസ്സിലാക്കും? പ്രധാനമാണെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമാണ് നീ എന്ന് അങ്ങനെ പറയാൻ പറ്റും. എന്തുകൊണ്ട് അവരെന്നെ പറയുന്നത് പുരുഷൻ വേറെയാണ്? ഇപ്പൊ ഞാൻ പുരുഷനാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രധാനമാകത്തില്ല, ഞാൻ പ്രകൃതിയാകത്തില്ല. അപ്പൊ പ്രകൃതി പുരുഷന്മാരെ വേർതിരിക്കുകയും തത്വമസി എന്ന് പറയുകയും ചെയ്യുക, അത് സാധ്യമല്ല. ഇവിടെ പിതാവ് പുത്രൻ ഉപദേശിക്കുന്നത് ആ സത്സമ്പത്തിക്ക് വേണ്ടിയിട്ടാണ്, സത്പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, സത്തിന്റെ ബോധത്തിന് വേണ്ടിയിട്ടാണ്, സത്ബോധത്തിലൂടെയുള്ള മുക്തിക്ക് വേണ്ടിയിട്ടാണ്. അത് പ്രധാനത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പുരുഷനെ ബോധിക്കാൻ കഴിയാത്തതുകൊണ്ട് സത്ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുന്നത് പ്രധാനത്തെയല്ല, പുരുഷനെയാണ്. അതുകൊണ്ട് സത്ശബ്ദം കൊണ്ട് എന്തിനാണോ ബോധിപ്പിച്ചത് അതാണ് ജഗത്തിന്റെ കാരണം. അപ്രധാന വികാരത്വ അദ്ഭോക്തൃവർഗസ്യ, പുരുഷൻ പ്രകൃതിയുടെ കാര്യമല്ല, പ്രകൃതിയുടെ വികാരമല്ല, അത് അവര് സമ്മതിക്കുന്നുണ്ട്. തസ്മാന്ന പ്രധാനം സശബ്ദവാച്ച, അതുകൊണ്ട് സദൈവ സൗമ്യ എന്ന് പറഞ്ഞിടത്ത് സശബ്ദത്തിന്റെ അർത്ഥം മായി പ്രധാനത്തെ മൂലപ്രകൃതിയെ സ്വീകരിക്കുന്നത് അത് പുരുഷൻ തന്നെയാണ്. ആ സത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രോതാവായിരിക്കുന്ന ആ ജീവൻ തന്നെയാണ്. ശ്രോതാവായിരിക്കുന്ന ആ ജീവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതങ്ങനെ കഴിയും. അല്പജ്ഞനായിരിക്കുന്ന എനിക്കെങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണ്ട. താൻ അല്പജ്ഞനായി തീർന്നത് ഉപാധികളെ കൊണ്ടാണ്. താൻ നിരുപാധികമായ ആ ചൈതന്യമാണ്. ആ ചൈതന്യം സ്വയം സർവജ്ഞനാണ്. ഇക്ഷത എന്ന അശബ്ദം എന്നുള്ള സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു എന്താണ്? അത് ആദിത്യനെ പോലെ തന്നെ. ആദിത്യനെങ്ങനെയാണ് സ്വയം പ്രകാശസ്വരൂപനായിരിക്കുന്നത്? സ്വയം പ്രകാശസ്വരൂപനായിരുന്നുകൊണ്ട് അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്. അതുപോലെ ഈ പുരുഷൻ, ഈ ജീവൻ തന്നെ സ്വയം ചൈതന്യസ്വരൂപനായിരുന്നുകൊണ്ട്, സ്വയം സർവജ്ഞസ്വരൂപനായിരുന്നുകൊണ്ട് ജഗത്തിനെ സൃഷ്ടിക്കുന്നു. അവിടെ അപജ്ഞത്വം തുടങ്ങിയ ഉപാധികളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അതുകൊണ്ട് താൻ അജ്ഞനായിപ്പോയി, അസമർത്ഥനായിപ്പോയെന്നും ചിന്തിക്കണ്ട. ജീവൻ പരൻ എന്ന് വേർതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? തത്വം ഏകമാണ്. വേർതിരിവെല്ലാം വരുന്ന ഉപാധികളിലാണ്. അതുകൊണ്ട് ആ ഉപാധികളെ കുറിച്ചല്ല ചിന്തിക്കുന്നു. ജീവന്റെ ഉപാധി എന്താണ്? ഈശ്വരന്റെ ഉപാധി. അതല്ല ചിന്തിക്കുന്നത്. എന്തുകൊണ്ട്? ആ ഉപാധികളൊന്നും തന്നെ പരമാർത്ഥമല്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ആ ചേതനൻ സ്വയം സർവജ്ഞനായിരിക്കുന്നു, ആദിത്യനെ പോലെ. അത് സ്വയം പ്രകാശിക്കുന്നു, സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത് തന്നെയാണ് സൃഷ്ടി. അത് സ്വയം പ്രകാശിക്കുന്നത് തന്നെയാണ് ആത്മബോധം. ആ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപദേശിക്കുന്നത്. കുതശ്ചന പ്രധാന ശബ്ദവാച്യം. അതുകൊണ്ട് വീണ്ടും ചർച്ച എങ്ങനെ ആ ശ്രുതി വാക്യത്തെ ആശ്രയിച്ചിട്ടാണ്. അവിടെ സത്വം എന്തിനെ പറഞ്ഞു? പുരുഷനെയാണോ അതേ പ്രകൃതിയാണോ? ഇവിടെ പറയുന്നത് പുരുഷനെ തന്നെ. ആ പുരുഷനെ ചെറുതായി പരിച്ഛിന്നനായി കാണണ്ട. ഓരോ ശരീരത്തിലിരിക്കുന്ന ഓരോ പുരുഷന്മാരങ്ങനെ കാണണ്ട. അതിനെ സർവാത്മാവായി കാണണം. അത്രയേ ഉള്ളൂ വ്യത്യാസം സംഖ്യന്മാരുമായിട്ട്. അതുകൊണ്ട് ജഗത് കാരണമായിരിക്കുന്നത് പുരുഷൻ തന്നെയാണ്, ചൈതന്യം തന്നെയാണ്. ആ പുരുഷൻ തന്നെയാണ് പരനായിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ ഇനിയും പറയാം, യുക്തികൾ പറയാം. അതാണ് അടുത്ത് പറയുന്നത്, സ്വ അപ്യാത് തദേവ സശബ്ദവാച്യം കാരണം പ്രകൃതി ശ്രൂയതെ. അവിടെ തന്നെ സത് എന്നുള്ള ശബ്ദം കൊണ്ട് ശ്രോതാവിനെ ബോധിപ്പിച്ച ആ കാരണമായ പുരുഷൻ, ചൈതന്യം, ജീവൻ, പരമാത്മാവ്, ഏത് ശബ്ദത്തിൽ പറഞ്ഞാലും ഇവിടെ അർത്ഥം ഒന്ന് തന്നെ. ചിലയിടത്തൊക്കെ അതിനെ വേർതിരിച്ച് കാണിക്കും. ജീവാത്മാവെന്ന് പറഞ്ഞാൽ വേറെയാണ്, പരമാത്മാവെന്ന് പറഞ്ഞാൽ വേറെയാണ്, ഇങ്ങനെയെല്ലാം കാണിക്കും. ഇവിടെ അങ്ങനെയുള്ള ഭേദമൊന്നുമില്ല. ഏത് ശബ്ദം കൊണ്ട് വേണമെങ്കിലും പറയാം. അതിനെക്കുറിച്ച് തന്നെ അവിടെ പറയുന്നു, എത്ര ഏതത് പുരുഷ സുപിതി നാമ സതാ സംയുക്തത സമ്പന്നോ ഭവതി അപീതോ ഭവതി തസ്മാദേവ സ്വപിതി ഇത്യാദക്ഷതേ സംഹി അപീതോ ഭവതി. ഇത് നമ്മൾ വിശദീകരിച്ചാണ്. ഈ പുരുഷന് ഇവിടെയും പുരുഷ ശബ്ദമാണ് പറഞ്ഞത്. സാഖ്യന്മാർ പറയുന്ന പുരുഷ ശബ്ദം, ഈ പുരുഷനൊരു പേരുണ്ട്, സ്വപിതി എന്ന് പറയുന്നു. ആ പേരിലൂടെ അറിയപ്പെടുന്ന പുരുഷനൊരു വിശേഷതയുണ്ട്. എന്താണ്? എത്ര ഏതത് പുരുഷ സ്വപിതി നാമ. ഇവരെല്ലാവരും എപ്പോഴും സ്വപിതി എന്ന് വിളിക്കുന്നു. സ്വപിതി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന പോലെ ഉറങ്ങുന്നവൻ എന്ന് പറയുന്നു. ഈ പുരുഷനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവൻ ഉണർന്നിരിക്കുന്നവൻ, അവൻ സ്വപ്നം കാണുന്നവൻ, പിന്നെ പറയും അവൻ ഉറങ്ങിക്കിടക്കുന്നവൻ. അപ്പൊ അവനങ്ങനെ ഒരു പേരുണ്ട്, സ്വപിതി. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? സ്വപിതി എന്നുള്ള പേരോടുകൂടി താൻ സ്ഥിതി ചെയ്യുമ്പോൾ തനിക്ക് തന്നെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നും അറിയാൻ പറ്റാത്തത്? സത സ്വമിത്തത സമ്പന്നോ ഭവതി. അവൻ ആ സശബ്ദം കൊണ്ട് തദൈച്ഛത എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞ ആ സത് എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞ ആ തത്വമായിട്ട് തഥാ സമ്പന്നോ ഭവി അവിടെ ഏകീഭവിച്ചിരിക്കുന്നു, ഒന്നായി തീർന്നിരിക്കുന്നു. ഒന്നാണെങ്കിൽ പിന്നെ ഒന്നാവേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ രണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെ വിട്ടിട്ട് അതടുത്ത ഭാഷകാരൻ വിശദീകരിക്കും. രണ്ടെന്നുള്ള അനുഭവത്തോടുകൂടിയിരിക്കുന്ന ഈ ജാഗ്രത സ്വപ്നങ്ങളെല്ലാം വിട്ടിട്ട് അപീതോ ഭവതി, അപിഗതനായിരിക്കുന്നു, വിനയിച്ചിരിക്കുന്നു, സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അവൻ സത്തായി തന്നെ ഇരിക്കുന്നു എന്നർത്ഥം. അപ്പൊ താൻ ആ സത്തായിരിക്കുന്നത് എന്നാ ഇവിടെ പറഞ്ഞത്, മറിച്ച് അവൻ പ്രധാനമായിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, അവൻ പ്രകൃതിയായിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. സത്തുമായിട്ട് ഏകീഭവിച്ചിരിക്കുന്നു, സത് സ്വരൂപത്തിലിരിക്കുന്നു. ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഇവിടെ പിന്നെ രണ്ടെണ്ണമില്ല. ആണ് ഇവിടെ പറയുന്നത്, സുഷുപ്തോ ജീവസ്യ സദാത്മനി സുസ്മിൻ അപ്യശ്രവണാത്. ശ്രുതി പറയുന്നു, സുഷുപ്തിയിൽ ഈ ജീവൻ ആ സത്സ്വരൂപത്തിൽ അപ്യം ലയം സംഭവിച്ചിരിക്കുന്നു, സംഭവിച്ചവനായിരിക്കുന്നു. അപ്പോൾ താൻ ആരാണ്? ആരെങ്കിലും തന്നെ അറിയുന്നുണ്ടോ ഞാൻ ജഡമാണെന്ന്? ഈ ശരീരത്തോട് താതാമ്യപ്പെട്ടിട്ട് പറയും, ഞാൻ ഈ ശരീരത്തോട് താതാമ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇതെന്റെ ശരീരമാണെന്ന് പറയും. ആ താതാമ്യം കൊണ്ട് തന്നെ ചിലപ്പോൾ പറയും, ദാ ഞാൻ ഇത് എന്ന് തന്റെ ശരീരത്തെ ചൂണ്ടിക്കാണിച്ച് പറയും. പക്ഷെ അവിടെ ഒന്നും തന്നെ എന്താണ്, ജഡത്തിന്റെ അനുഭവമല്ല. അവിടെയെല്ലാം തന്നെ ചേതനായി തന്നെ അനുഭവിക്കുന്നു. ജഡത്തിനും തന്റെ ചൈതന്യ താതാത്മ്യം വന്നതുകൊണ്ട് ഇതിനെയും ചേതനമയമായിട്ടാണ് അനുഭവിക്കുന്നത്. പിന്നെ വിവേചിച്ച് വിവേകം ചെയ്ത് വിചാരം ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്, ഈ ശരീരം ജഡമാണ്, അതിന്റെ പിന്നിൽ ഒരു ചേതനായ പുരുഷനുണ്ട് എന്നാണ്. പക്ഷെ ശരീരത്തെ അനുഭവിക്കുമ്പോൾ താൻ ചൈതന്യമയമായി അനുഭവിക്കുന്ന, എന്താണ് ഈ ശരീരത്തിലൂടെ എല്ലാ വികാരങ്ങളും ഓരോ അനുഭവിക്കുന്നു, ഭയകമ്പാദികളെല്ലാം അനുഭവിക്കുന്നു, കാമക്രോധാദികളെല്ലാം അനുഭവിക്കുന്നു. ശരീരത്തെ, തന്റെ ശരീരത്തെ തനിക്ക് ചൈതന്യവത്തായി മാത്രമേ അനുഭവിക്കാൻ കഴിയൂ, ജഡമായി അനുഭവിക്കാൻ കഴിയില്ല. അത് വേണമെങ്കിൽ അന്യന്റെ ശരീരം നോക്കിയിട്ട് പറയാം, ഇതാ ഈ ശരീരത്തിൽ ഇതുവരെ ജീവനുണ്ടായിരുന്നു, ഇപ്പോൾ അത് വിട്ടുപോയി, ഇപ്പോൾ ഇത് ജഡമായി പോയി എന്ന് പറയാം. തന്റെ ശരീരത്തെ കുറിച്ച് ജഡാനുഭവമില്ല. എന്തുകൊണ്ട്? താൻ സ്വയം ചേതനനായതുകൊണ്ടാണ് അങ്ങനെ സംഭവം. ചേതനനായ താൻ തന്റെ തന്നെ ചൈതന്യം ഈ ശരീരത്തിൽ താതാമ്യപ്പെടുത്തിയിട്ടാണെങ്കിൽ ശരീരത്തിൽ ആരോപിച്ചിട്ടാണ് പറയുന്നത് ഞാൻ എന്ന് പറയുന്നു. അവിടെ എല്ലാം കൂടെ കൂടി മറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്ന് താൻ അറിയുന്നുണ്ടാണ്, താൻ ചേതനനാണ്, ചൈതന്യ സ്വരൂപനാണ് എന്നറിയുന്നുണ്ട്. അപ്പൊ സുഷുപ്തിയിൽ സ്വം അപീതോ ഭവതി, ഞാൻ അപിഗതനായിരിക്കുന്നു, ഞാൻ ഏകീഭവിച്ചവനായിരിക്കുന്നു, ഞാൻ ലീനനായിരിക്കുന്നു എന്നെല്ലാം ഉണർന്നതിന് ശേഷം പറയുന്നത് ഈ ജഡാനുഭവം ഉണ്ടായിട്ടാണോ? അല്ല, താൻ കേവലം ചൈതന്യനായി അവശേഷിച്ചത് കൊണ്ടാണോ? ആ ചൈതന്യം നഷ്ടപ്പെട്ട തനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും? കേവലം ചേതനസ്വരൂപനായി താൻ അവിടെ നിന്നതുകൊണ്ടാണ് തനിക്ക് സ്വപിതി എന്നുള്ള പേര് കിട്ടിയത്. അല്ലാതെ അവിടെ ശൂന്യനായിരുന്നത് കൊണ്ടോ അജ്ഞാനത്തെ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടോ ഒന്നുമല്ല, അന്ധകാരത്തെ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടൊന്നുമല്ല. വെളിച്ചം കാണുന്നിടത്തെ അന്ധകാരത്തെയും കാണാൻ പറ്റും. വെളിച്ചത്തിന് വിരോധിയായിരിക്കുന്ന അന്ധകാരത്തെ വെളിച്ചം കാണാത്തവനൊരിക്കലും കാണാൻ പറ്റില്ല. അന്ധന്റെ അന്ധകാരം എന്ന് പറയുന്നത് വെളിച്ചത്തെ കാണുന്നവന്റെ അന്ധകാരമുണ്ടാവും, അത് വേറെ. അവന് പറയാൻ പറ്റില്ല ഇതാ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളിച്ചത്തിന് വിരോധിയായ അന്ധകാരമാണെന്നറിയാൻ പറ്റത്തില്ല. ദ്വന്ദ്വാത്മകമായ എല്ലാ അനുഭവവും ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, സ്വയം ചൈതന്യമാണ്. ആ ചൈതന്യത്തോട് താൻ ഏകീഭവിച്ച് സ്വയം ചൈതന്യ സ്വരൂപനായിരിക്കുന്നതുകൊണ്ട് ചൈതന്യത്തെക്കുറിച്ചോ ചൈതന്യ ഭിന്നമായ ഒന്നിനെ കുറിച്ചോ ഉള്ള ബോധമില്ല. ഇവിടെ ഇപ്പൊ ചൈതന്യത്തെക്കുറിച്ചും ബോധമുണ്ട്. എന്തുകൊണ്ട്? ചൈതന്യ വിരുദ്ധമായ ജഡത്തെക്കുറിച്ചും ബോധമുണ്ട്. എന്തുകൊണ്ട്? ഇത് ദ്വന്ദ്വാത്മകമായ അനുഭവമാണ്. ഇവിടെ എനിക്കറിയാം എന്താ ഇരിക്കുന്നത് ജഡമാണെന്ന്. എനിക്കറിയാം നേരിട്ട് പറയാം എന്താ ഇരിക്കുന്നത് ചൈതന്യമയമാണെന്ന് പറയാം. വിരുദ്ധാനുഭവം ഇവിടെയുണ്ട്. ഈ വിരുദ്ധ അനുഭവത്തിന്റെ നിമിത്തമായ ഇന്ദ്രിയങ്ങൾ മനസ്സ് സർവ അസ്തമിച്ചിരിക്കുന്നിടത്ത് തനിക്ക് തന്റെ തന്നെ സ്വരൂപമായ ചൈതന്യത്തെക്കുറിച്ചോ തന്റെ സ്വരൂപം വ്യതിരിക്തമായിരിക്കുന്ന ജഡത്തെക്കുറിച്ചോ ഒന്നും യാതൊരു ബോധമില്ല. അവിടെ ഇത്രയേ പറയാൻ പറ്റൂ. എന്താണ്? സദാ സദാ സമ്പന്നോ ഭവതി, അവൻ സമ്പന്നനായിരിക്കുന്നു, കേവല ചൈതന്യ സ്വരൂപനായിരിക്കുന്നു. യേശ സർവജ്ഞ യേശ സർവേശ്വര എന്നെല്ലാം പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവൻ സ്വയം ചൈതന്യ സ്വരൂപനായിരിക്കുമ്പോൾ അവൻ സർവജ്ഞനും സർവീശ്വരനുമായിരിക്കുന്നു. സ്വയം ചൈതന്യ സ്വരൂപനായിരിക്കുമ്പോൾ അവനിൽ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിനുള്ള എല്ലാ ശക്തികളും അവനിൽ തന്നെ ഇരിക്കുന്നു. മറിച്ച് ഈ ജഡ താതാത്മ്യം വരുമ്പോഴോ അതെല്ലാം പോയി ദ്വന്ദ്വ അനുഭവത്തിലേക്ക് വന്നു, പ്രപഞ്ചാനുഭവത്തിലേക്ക് വന്നു, അപ്രജ്ഞനും സംസാരിയും ആയി മാറുന്നു. അപ്പൊ ഇവിടെ ചാന്തോക്യത്തിൽ പറയുന്നത് ആ സത്സമ്പത്തിയെക്കുറിച്ച്, ആ സത്സമ്പത്തിയെക്കുറിച്ച് ശ്രോതാവിനെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവിന് മുമ്പ് പറഞ്ഞതാ എന്താണോ അമതം മതം ഭവതി അവിജ്ഞാതം വിജ്ഞാതം എന്നുള്ള തരത്തിലുള്ള സർവത്തെയും കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. അവിടെ സർവവും താനായി തന്നെ ഇരുന്നു, ഇവിടെ താൻ തന്നെ സർവവുമായിരിക്കുന്നു. ഈ ബോധമുണ്ടാകുന്നു. ബോധമൊക്കെ ഉണ്ടാകുന്ന ജാഗ്രതത്തിലാണ്, സുഷുപ്തിയിൽ ഒരു ബോധമുണ്ടാകുന്നില്ല. സുഷുപ്തിയിൽ കേവലം ബോധമായി സ്ഥിതി ചെയ്യുന്നു. അവിടെ ഒരു ബോധമാകേണ്ട ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ ബോധം സ്വയം തന്നെ സർവജ്ഞനും സർവീശ്വരനുമാണ്. അതിന് അവിടെ ഒരു ബോധത്തിന്റെ ആവശ്യമില്ല. സത്തിനോട് ഏകീഭവിച്ചതുകൊണ്ട് അവിടെ പറയുന്നു അപീതോ ഭവതി, അവിടെ അപികതനായിരിക്കുന്നു. യേശാശ്രുതി സ്വപിതീത്യേത് പുരുഷസ്യ ലോകപ്രസിദ്ധം നാമ നിർവൃത്തി. താൻ ഉറങ്ങുന്നവനാണെന്നുള്ളത് ശ്രുതി പഠിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഉറക്കം വരും, ഞാൻ ഉറങ്ങും, പിന്നീട് ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരും, ഇതൊന്നും ഒരു വേദം പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ വേദം എന്താ ചെയ്യുന്നത്? ഉറക്കം എന്ന് പറയുന്ന തന്റെ അനുഭവത്തെ ഉറക്കം എന്നുള്ള സ്വതസിദ്ധമായ സ്വയം സിദ്ധമായ അനുഭവത്തെ നിർവചിക്കുകയാണ്. എങ്ങനെ? ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപിതി എന്ന് പറയുന്ന ആ ശബ്ദത്തെ നിർവചിച്ചുകൊണ്ട് ആ തത്വത്തെ നിർവചിക്കുകയാണ്. സുഹൃത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് ജാഗ്രത എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, സ്വപ്നം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, സുഹൃത്തി എന്ന് പറയുന്ന ഒരു അനുഭവമാണെന്ന് പറയും. വാസ്തവത്തിൽ ജാഗ്രതയോ സ്വപ്നത്തെയോ പോലെയുള്ള ഒരു അനുഭവമല്ലാതെ. എന്തുകൊണ്ട്? ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ഈ അനുഭവം എന്ന് പറയുമ്പോൾ അത് ത്രിപുടി രൂപത്തിലാണ്. അനുഭവിക്കുന്നവനെ ആശ്രയിക്കാത്തവരനുഭവമില്ല, അനുഭവത്തെ ആശ്രയിക്കാത്തവർ അനുഭവിക്കുന്നവനില്ല, അനുഭവത്തെയും അനുഭവിക്കുന്നവനെയും ആശ്രയിക്കാതെ ഒരനുഭവ വിഷയമില്ല. ഇതിങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതല്ലാതെ അനുഭവം എന്ന് പറയുന്നതിന് നമ്മെ സംബന്ധിച്ച് അർത്ഥമില്ല. അനുഭവം എന്ന വാക്കിന് അർത്ഥമില്ല. അനുഭവം എന്നുള്ള വാക്ക് അർത്ഥമാവണമെങ്കിൽ എന്ത് വേണം? അനുഭവിക്കുന്നവനും അനുഭവ വിഷയവും വേണം. അത് ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും കഥ. സുഹൃത്തിയിലാണെങ്കിലോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ അനുഭവം എന്ന് പറയുന്ന വാക്കിനവിടെ യാതൊരു അർത്ഥവും. എന്തുകൊണ്ട്? അത് കേവലമായ സ്ഥിതിയാണ്. ഇവിടെ പറയുന്ന അനുഭവം ഞാൻ സുഹൃത്തിയെ അനുഭവിച്ചു എന്നുള്ള ഈ ജാഗ്രതയിൽ പറയുന്ന അനുഭവ ശബ്ദം എന്ന് പറയുന്ന അവിടെ അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ശ്രുതി പറയുന്ന എന്താണ്? സ്വപിതി, കേവലമായ സുഷുപ്ത സ്ഥിതി, അനുഭവ സ്വരൂപത്തിലുള്ള സ്ഥിതി എന്ന് പറയാം. അനുഭവ വിഷയത്തോടുകൂടി അനുഭവമല്ല, കേവലമായ അനുഭവസ്ഥിതി എന്നാ പറയുന്നു. അതെന്താ? അത് അനുഭവമാണ്. അനുഭവമെന്നോ അല്ലെങ്കിൽ അറിവെന്നോ പറയാം. അതാണ് സുഷുപ്തിയിലെ സ്ഥിതി എന്ന് ജാഗ്രതയിൽ മനസ്സിലാക്കണം. അത് സുഷുപ്തിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. സുഷുപ്തിയിൽ ഞാൻ ചൈതന്യത്തെ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ സുഷുപ്തിയിൽ ഞാൻ ചൈതന്യത്തെയും അനുഭവിച്ചു, ഇരുളിനെയും അനുഭവിച്ചു എന്നെല്ലാം പറയുന്നത് ജാഗ്രതയിലെ കേവലമായ ഭ്രാന്തി. എന്തുകൊണ്ടാണ്? കേവലം തന്റെ സ്വരൂപം കേവലമായ അനുഭവമാണ്. അവിടെ ത്രിപുടി രൂപത്തിലുള്ള അനുഭവങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിങ്ങനെ ശ്രുതി എന്ത് ചെയ്യുന്നു? ഇതിനെ നിർവചിക്കുകയാണ്. അല്ലാതെ നീ ഉറങ്ങുന്നവനാണെന്ന് നമ്മൾ ബോധിപ്പിക്കുകയോ ഉറക്കം എന്നുള്ള ഒരു പുതിയ കാര്യത്തെ ബോധ്യപ്പെടുത്തിയൊന്നുമല്ല. അതിന്റെ കേവല സ്വരൂപത എന്താണെന്നുള്ളത് ബോധിപ്പിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് അവിടെ സ്വപീതി സ്വശബ്ദം ഉപയോഗിച്ചത്. അതാണ് പറയുന്നത് സ്വശബ്ദേന ആത്മാവുച്ചതി. സ്വപീതി എന്ന് പറയുന്നിടത്ത് സം എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് പറയുന്ന എന്തിന് ആത്മാവിന്? ആത്മാവെന്ന് പറഞ്ഞു പറഞ്ഞു ആത്മാഹി നാമസ്വരൂപം, സ്വരൂപത്തെ എന്തിന്റെ സ്വരൂപം? ആരുടെ സ്വരൂപം? ഇവിടെ പിതാവ് പുത്രന് ഉപദേശിക്കും. ആരുടെ സ്വരൂപത്തെ? ശ്രോതാവായിരിക്കുന്ന പുത്രന്റെ സ്വരൂപത്തെയാണ് പിതാവ് ബോധിപ്പിക്കുന്നത്. എന്താണ് ആ പുത്രനിൽ വാസ്തവമായിട്ടുള്ളത്? സ്വപ്നത്തിൽ എന്താണോ ശേഷിച്ചത് അതാണ് വാസ്തവമായിട്ടുള്ളത്. ജാഗ്രതത്തിൽ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല. അത് വാസ്തവമല്ലെന്ന് പറയാം, അല്ലെങ്കിൽ അത് വാസ്തവത്തിലാണ് സംഭവിക്കുന്നതെന്ന് പറയാം. ശ്രോതാവിന്റെ സ്വരൂപം എന്ന് പറയാം, അല്ലെങ്കിൽ സർവത്തിന്റെയും സ്വരൂപം എന്ന് പറയാം. അതിനൂടെ സ്വശബ്ദം കൊണ്ട് പറയുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ ഇതെന്താണെന്ന് ബോധിക്കാൻ കഴിയും. സ്വശബ്ദേന ആത്മാവുച്യതേ യപ്രകൃത സ്വശബ്ദവാച്യ തം അപീതോ ഭവതി അപിഗതോ ഭവതി ഇത്യർത്ഥ. ആത്മാന്ന് പറഞ്ഞാൽ എന്താണ് ചാന്തോക്യത്തിലൂടെ? യഹ പ്രകൃത സ്വശബ്ദവാച്യ, സത്തെന്നുള്ള ശബ്ദം കൊണ്ട് ശ്രോതാവിനെ എന്താണോ ബോധിപ്പിക്കുന്നത് ആ ഒരു ശ്രുതി, അല്ലെങ്കിൽ ശ്രുതിയുടെ ഉപദേഷ്ടാവായിരിക്കുന്ന ഋഷി. എന്താ ഇത്രേ പറയാൻ പറ്റും? സത്തുകൊണ്ട് ബോധിപ്പിക്കുന്നു. സത്ത് എന്ന് പറയുന്ന ഒരു ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുന്നു. സ്വം എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുന്നു. ആത്മ ബ്രഹ്മം തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ ബോധിപ്പിക്കുന്നു. ചേതനൻ ജീവൻ തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ എല്ലാം ബോധിപ്പിക്കുന്നു. അതിനാണ് പറഞ്ഞത് സശബ്ദവാച്യ. അതിനെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രുതി സത്ത് എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ നടത്തുന്നത്. തം അപീതോ ഭവതി അപികതോ ഭവതി അവിടെ പറഞ്ഞു. അതിനോടവൻ ഏകീഭവിച്ചിരിക്കുന്നു. ഏകത്തിൽ അങ്ങനെ ഏകീഭവിക്കുന്നു. ഇവിടെ അടുത്ത് പറയുന്നു ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം താൻ സ്വയം തന്നെ അനേകമായി തന്നെ സങ്കല്പിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു ആ സങ്കല്പങ്ങളെല്ലാം വിട്ട് അപികതനായിരിക്കുന്നു, കേവലസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് ഇപ്പോഴും സുഹൃത്തി ആശ്രയിക്കുന്നത്. ആ നിർഗുണസ്ഥിതിയെ ബോധിപ്പിക്കാൻ, നിരാകാരമായ സ്ഥിതിയെ ബോധിപ്പിക്കാൻ, നിരപേക്ഷമായ സ്ഥിതിയെ ബോധിപ്പിക്കാൻ ഇവിടെ സുഹൃത്തിയല്ല ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. അങ്ങനെ ഒന്ന് കാട്ടിയില്ലെങ്കിലോ ഈ അദ്വൈതം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമായി മാറും. എന്തുകൊണ്ട്? അനുഭവവിരുദ്ധമായ ഒരു കാര്യം പറയുന്നു. എങ്ങനെ അനുഭവവിരുദ്ധമാകുന്നു? അതടുത്ത് പറയുന്നു. ജാഗ്രത സ്വപ്നങ്ങളുടെ അനുഭവത്തിൽ എന്ന് പറയുന്നത് നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ അനുഭവത്തിന് വിരുദ്ധമാണത്. സ്വം അപീതോ ഭവതി എന്ന് പറയുന്നിടത്ത് ഈ അനുഭവ വിരുദ്ധമായൊരു കാര്യത്തെ പറയുന്നു. അപികതനായിരിക്കുന്നു, ഏകീഭൂതനായിരിക്കുന്നു എന്നെല്ലാം പറയുന്ന നമ്മുടെ അനുഭവ വിരുദ്ധമായ കാര്യമാണ്. അപ്പൊ ഏകീഭവനം എന്നുള്ള അർത്ഥം അങ്ങനെ കിട്ടും. പറയുന്നു അപി പൂർവസ്യ ഏതേഹേ ലയാർത്ഥത്വം പ്രസിദ്ധം. അപിപൂർവത്തുള്ള ഇൺഗതൗ എന്ന് പറയുന്ന ധാതു അതിന് ലയം എന്നുള്ള അർത്ഥമാണ്. അതാണ് അപിപൂർവസ ഏതേഹേ ഏതേ എന്ന് പറയുന്ന ഇൺഗതൗ എന്ന് പറയുന്ന ധാതുവിന് പറയുകയാണ്. വൈകാരന്മാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഏതേഹ എന്ന് പറയുന്നത്. അതിന് ലയാർത്ഥമാണ് ലയിക്കുക. ലയിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നു പാലും വെള്ളവും കൂടെ ലയിക്കുന്ന പോലെയല്ല. ഏകീഭവനം, ഏകീഭവനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നു സ്വരൂപസ്ഥിതി. സ്വരൂപസ്ഥിതി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നു അധ്യാസശൂന്യമായ സ്ഥിതി, താതാത്മ്യശൂന്യമായ സ്ഥിതി. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ലയാർത്ഥത്വം പ്രസിദ്ധം, പ്രഭവ അപ്യയോ ഇതി ഉത്പത്തി പ്രണയോ പ്രയോഗ ദർശന. അങ്ങനെ ഒരു അർത്ഥമുണ്ട് ലയോ എന്നുള്ള ഉണ്ട് ഇന്ന് ധാതുവിന്. കാരണം എന്തുകൊണ്ട്? പ്രഭവ അപ്യയോ ഇതി ഉത്പത്തി പ്രളയോ പ്രയോഗ ദർശന. അപ്യയം എന്ന് പറയുന്നിടത്ത് ഇതേപോലെയുള്ള പ്രയോഗം ഉത്പത്തി പ്രളയങ്ങളെ കുറിച്ച് പറയുന്നിടത്ത്. അപ്പൊ ഇവിടെയും ഒരു പ്രളയത്തെ കുറിച്ച് പറയാണ്. എന്തിന്റെ പ്രളയം ഇവിടെ സംഭവിച്ചിരിക്കുന്നു? എന്താണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ അതടുത്ത് പറയുന്നു. മനഃപ്രചാര ഉപാധി വിശേഷ സംബന്ധ ഇന്ദ്രിയാർത്ഥാൻ ഗൃഹണൻ തദ്വിശേഷാപന്നോ ജീവോ ജാഗ്രതി. ജീവന്റെ ജാഗരണത്തെക്കുറിച്ച് പറഞ്ഞു, ജീവന്റെ ഈ ബോധത്തെക്കുറിച്ച്. എന്താണ് ശ്രവിക്കുകയും മനനം ചെയ്യുകയും വിജ്ഞാനത്തെ ആർജിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ബോധം, ജാഗ്രത് ബോധം. അവിടെ എന്താ സംഭവിക്കുന്നത്? മനഃപ്രചാര ഉപാധി വിശേഷ സംബന്ധ. മനഃപ്രചാരം, മനഃപ്രണാമം. അവിടെ പ്രകൃതി പ്രണാമം എന്ന് പറയുന്ന സാംഖ്യന്മാരുടെ സിദ്ധാന്തത്തോട് യോജിക്കാം. മൂലപ്രകൃതിയുടെ പരിണാമമാണ്, പ്രധാനത്തിന്റെ പരിണാമമാണ്. അതുപോലെ ഈ മനസ്സിന്റെ പരിണാമമാണ് ഈ വികാരങ്ങളെല്ലാം ആന്തരികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആന്തരികമായി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സംഭവിക്കുക എന്നർത്ഥം. മനസ്സിന്റെ വികാരമൊന്നും അതിന് ബാഹ്യമായി വരാൻ കഴിയത്തില്ല. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എങ്ങനെയാണ് ബാഹ്യമായി അനുഭവപ്പെടുന്നത്, അതുപോലെ മനസ്സിന്റെ വികാരങ്ങൾ ബാഹ്യമായി അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ട്? മണ്ണുകൊണ്ടുണ്ടാക്കിയ മൺപാത്രത്തിന് ഒരിക്കലും മണ്ണിൽ നിന്ന് പുറത്തേക്കിറങ്ങി സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതതിൽ അന്തർഭവിച്ചിരിക്കുന്ന പോലെ ഈ മനസ്സിന്റെ വികാരങ്ങളെല്ലാം തന്നെ കാമക്രോധാദികളും ശബ്ദസ്പർശ രൂപരസഗന്ധാദി അനുഭവങ്ങളും എല്ലാം തന്നെ മനസ്സിൽ തന്നെ അങ്ങ് അന്തർഭവിച്ചിരിക്കുകയാണ്. മനസ്സിൽ അന്തർഭവിച്ചിരിക്കുന്നുണ്ട് നമ്മൾ പറയുന്നു, അത് ഉള്ളിലാണ്. ശരീരത്തെ അപേക്ഷിച്ചുള്ളെന്നല്ല പറയുന്നു, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അപേക്ഷിച്ചുള്ളെന്നോ പ്രമോന്നോ പറയുന്നതല്ല. ഏതുപോലെ അത് മണ്ണിനുള്ളിലാണ് മൺപാത്രം ഇരിക്കുന്നതെന്ന് പറയുന്ന പോലെ മണ്ണിന്റെ പുറത്തൊരു മൺപാത്രം എടുത്തു വെച്ചെന്നുള്ളതല്ല, ഏതൊരു മണ്ണുകൊണ്ടാണോ ആ പാത്രത്തെ സൃഷ്ടിച്ചത് ആ പാത്രത്തിൽ ആ പാത്രം ആ മണ്ണിൽ തന്നെയാണ്, അതിന് പുറത്തു ചാടാൻ പറ്റത്തില്ല. അതുപോലെ ഈ മനസ്സിന്റെ വികാരങ്ങളെല്ലാം തന്നെ ഉള്ളിലെന്ന് നമ്മൾ പറയുന്നു. എന്ന് വെച്ചാൽ അത് മനസ്സല്ലാതെ മനസ്സിൽ നിന്നും മാറി നീക്കാൻ അതിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് മനഃപ്രചാരം എന്ന് പറയുന്നു. മലയാളത്തിലെ പ്രചാരമല്ല, പരിണാമം എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ഇവിടെ ഉപാധി ആയിരിക്കുന്നത്. അഹം എന്നുള്ള ഭാവത്തിലിരിക്കുന്നു, കാമക്രോധങ്ങളായിരിക്കുന്നു, രാഗദ്വേഷങ്ങളായിരിക്കുന്നു, നാനാരൂപത്തിലിരിക്കുന്ന ഈ ഉപാധികൾ, ആ ഉപാധി വിശേഷ സംബന്ധ ആ ഉപാധികൾ നാനാരൂപത്തിലാണ്, അനന്തമായ രൂപത്തിൽ, എണ്ണമറ്റ രൂപത്തിലാണ്. അവയുടെ സംബന്ധം കൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ ഗ്രണ്ണൻ, അതെല്ലാം ഇന്ദ്രിയങ്ങളാകുന്ന ഉപായങ്ങളെ ആശ്രയിച്ച് ഇന്ദ്രിയാർത്ഥങ്ങളാകുന്ന വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജാഗ്രത എന്നാണ് പറയുന്നത്. എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സാണ്, മനസ്സിന്റെ ഉള്ളിലാണ്. മനസ്സിൽ നിന്ന് ഇതിനൊന്നും വേർപെട്ടു പോകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് മനഃപ്രചാരമാണ്, മനസ്സിന്റെ വികാരങ്ങളാണ്. ഇത് ശബ്ദമാണ്, രൂപമാണ്, രസമാണ്, ഗന്ധമാണ്, എല്ലാം മനസ്സിന്റെ വികാരങ്ങളാണ്. എന്തുകൊണ്ടെല്ലാം ഉള്ളിൽ മനസ്സിൽ നടക്കുന്ന അനുഭവങ്ങളാണ്, മനസ്സിൽ നടക്കുന്ന പരിണാമത്തിന്റെ പരമ്പരകളാണത്. അതാണ് ജാഗ്രത. ഇന്ദ്രിയാൻ ഗൃണൻ തദ്വിശേഷാപന്ന ജീവോ ജാഗ്രത. ഇതാണ് ജാഗരണം എന്ന് പറയുന്നത്. തദ്വിശേഷാപന്ന പറഞ്ഞല്ലോ, ആ സുഹൃത്തിയിൽ നിന്ന് നേരെ വിരുദ്ധമാണ്. അതാത് വിശേഷങ്ങളെ പ്രാപിച്ചിട്ട് ഈ ശരീരത്തോട് ഇതിനെ താതാത്മ്യം വരുന്നു. അവിടെ പറയുന്നു, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ വൃദ്ധനാണ്, യുവാവാണ്, ഇത് ശബ്ദമാണ്, രൂപമാണ്, രസമാണ്. അതാണ് തത്തദ്വിശേഷാപന്ന. വിശേഷ രൂപങ്ങളെ പ്രാപിച്ചിട്ട് അങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ജാഗരണം എന്ന് പറയുന്നത്. ജാഗരണത്തെ വിശദീകരിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നാനാ അനുഭവങ്ങളോടുകൂടി നിൽക്കുക. ജീവൻ നാനാ അനുഭവങ്ങളോടുകൂടി നിൽക്കുക. അവിടെ സ്വപ്നമായിട്ട് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. എന്നാലും നമ്മളുടെ അനുഭവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇത് ജാഗ്രതയാണ്, അത് സ്വപ്നമാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ വ്യവഹാരത്തിലുള്ള അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ജാഗരണം, ഇത് സ്വപ്നത്തിൽ നിന്ന് വേറിട്ട ജാഗരണം. ഇവിടെ മനസ്സ് ശബ്ദസ്പർശാദി ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റത് പറയും അങ്ങനെയല്ല, അതൊക്കെ ഉള്ളിൽ തന്നെ സംഭവിച്ചാണ്, മനസ്സ് തന്നെയാണ് അവിടെ. അവിടെ പഥ രഥ രഥയോഗാൻ പഥ സൃജതെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ രഥത്തെ സൃഷ്ടിക്കുന്നു, കുതിരകളെ സൃഷ്ടിക്കുന്നു, അതിന് പോകാനുള്ള വഴിയെ സൃഷ്ടിക്കുന്നു, എല്ലാം പറയും. അത് മനസ്സിൽ തന്നെ. ഇവിടെ പറയാനല്ല, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള രഥം കൊണ്ടല്ലത്, ബാഹ്യമായ രഥമുണ്ട്, ബാഹ്യമായ കുതിരയുണ്ട്, ബാഹ്യമായ രഥവീതിയുണ്ട്, അതിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് ജാഗരണത്തെ വേർതിരിച്ച് കാണിക്കുന്നു സ്വപ്നത്തിൽ നിന്ന്. അത് കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയും എല്ലാം ഉള്ളിൽ തന്നെ, എല്ലാം മനഃപരിണാമം തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഖ്യൻ പറയുന്നില്ല എല്ലാം പ്രകൃതിയുടെ പരിണാമമാണ്. പക്ഷെ നമ്മളിവിടെ എന്താ കാണുന്നത്? പരിണാമത്തെ കാണുന്നു. പ്രകൃതി എന്ന് പറയുന്ന ഒരു സാധനത്തെ ഒറ്റയ്ക്ക് വേറിട്ട് ഈ പരിണാമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാണുന്നതെല്ലാം ഈ പരിണാമത്തെയാണ്. അതുപോലെ ജാഗ്രതത്തിലും ഈ കാണുന്നത് മനസ്സിന്റെ പരിണാമം തന്നെയാണ്. പക്ഷെ ഇവിടെ വേറിട്ട് കാണാം. അതായത് പുറമേ ഉള്ള രഥം, ഇത് എന്റെ ഉള്ള നഖമേ എന്നെല്ലാം നമുക്ക് വേറെ തിരിച്ച് കാണാൻ കഴിയുന്നു എന്നേ ഉള്ളൂ. ആ കാഴ്ചയെ വെച്ചുകൊണ്ട് ഇവിടെ പറയുന്നു ജാഗരണം എന്ന് പറയുന്ന ഇതാണ്. ഈ വിശേഷ ഭാവങ്ങളോട് താതാന്മ്യപ്പെട്ട് ഈ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജാഗരണം. സ്വപ്നമാണെങ്കിലോ തദ്വാസന വിശിഷ്ട സ്വപ്നാൻ പശ്യൻ മനഃശബ്ദവാച്യോ ഭവതി. സ്വപ്നത്തിൽ പറയാം അത് മനസ്സാണെന്ന് പറയാം. കാരണം ജാഗ്രതയിൽ പുറമേ കാണുന്ന കുതിരയും വണ്ടിയൊന്നും അവിടെ ഇല്ല. എന്നാൽ നിമിഷ നേരം കൊണ്ട് അതെല്ലാം അനുഭവിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അത് എന്താണ് അവിടെ, എന്താ തന്നെ ഉണ്ടായിരുന്നത്? ഇതിനെയൊക്കെ അനുഭവിക്കാൻ വേണ്ടി ബാഹ്യമായ കുതിരയും വണ്ടിയും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ കേവലമായ മനസ്സ്. ഞാൻ ഉറങ്ങാനായിട്ട് കിടന്നു, ഞാൻ ഉറങ്ങാൻ പോയി, ഉറങ്ങി സ്വപ്നത്തെ കണ്ട്, നിന്റെ ജീവനുള്ള സ്വപ്നങ്ങളെ എല്ലാം ഈ ജാഗ്രത അനുഭവം പോലെ ഇരിക്കുന്നു എന്നെല്ലാം പറയാറില്ലേ. പറയുന്നു അത് എന്താണ്? ജാഗ്രതത്തിലെ വാസനാവിശിഷ്ടനായി, ജാഗ്രത അനുഭവങ്ങളിൽ നിന്നുള്ള വാസനാവിശിഷ്ടനുമായി മനഃപ്രചാര ഉപാധി വിശേഷ സ്വപ്നാൻ പശ്യൻ, സ്വപ്നത്തെ കാണുന്നു. അതുകൊണ്ട് അതിനെ മനസ്സെന്ന് പറയും, കേവലം മനസ്സാണെന്ന് പറയും. ജാഗ്രത പോലെയല്ല, ഒരു വ്യത്യാസമുണ്ട്. അവിടെ എല്ലാം ഉള്ളിൽ തന്നെയാണ്, മനസ്സ് തന്നെയാണെന്ന് പറയും. അപ്പൊ ഇത് രണ്ടവ അനുഭവങ്ങൾ. അത് കഴിഞ്ഞിട്ടോ സ ഉപാധിദ്വയ ഉപരമേ, അതേ ജീവൻ തന്നെ ഈ രണ്ടുപാധികളും അസ്തമിക്കുമ്പോൾ സുഷുപ്ത അവസ്ഥായ, അടുത്ത സുഷുപ്തിയെ കുറിച്ച് പറയും. സുഷുപ്തി അവസ്ഥയിൽ ഉപാധികൃത വിശേഷ അഭാവ, അവിടെ ഉപാധികളെ കൊണ്ടുള്ള വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല, ഭേദങ്ങളൊന്നുമില്ല. ജാഗ്രതയിലെ ഈ ഭേദങ്ങളില്ല, സ്വപ്നത്തിൽ കണ്ട ആ ഭേദങ്ങളില്ല. ജാഗ്രതയിൽ ഇതെല്ലാം കാണുന്നതിനുള്ള ഉപാധികളുണ്ട്, ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഉണ്ട്. ഇവിടെ സ്വപ്നത്തിൽ അവിടെയുണ്ട് വാസന മനസ്സ് തുടങ്ങി ഉപാധികളുണ്ട്. അത് ഒന്നുമില്ലാത്തതുകൊണ്ട്, യാതൊരു തരത്തിലുള്ള ഉപാധി കൃതമായ വിശേഷങ്ങളും ഇല്ലാത്തതുകൊണ്ട് സ്വാത്മനി പ്രളീന ഇവ പറയും. അവിടെ സുഷുപ്തിയിൽ തന്നിൽ തന്നെ താൻ വിലയിച്ചതുപോലെ ഇവ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നടക്കുന്ന കാര്യമില്ല. തന്നിൽ താൻ തന്നെ വിലയിക്കുക എങ്ങനെ സംഭവിക്കും? എനിക്ക് എന്റെ പുറത്ത് കയറിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നിനും മറ്റൊന്നിനെ വിലയിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവ അത് പോലെ താൻ തന്നിലേക്ക് തന്നെ വിലയിച്ചു പോയതുപോലെ, വിലയിച്ചു എന്ന് പറയുന്ന സത്യം. കാരണം വിലയിക്കാതിരിക്കുമ്പോഴുള്ള ഈ അനുഭവങ്ങൾ, ജാഗ്രത സ്വപ്നങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല. എന്നാ വിലയിച്ചെന്ന് പറയാൻ കഴിയുമോ? അതും പറ്റത്തില്ല. എന്തുകൊണ്ടവിടെ ഏകമായ കേവലമായ സ്വസ്വരൂപം മാത്രം വിലയിക്കാൻ രണ്ടാമതൊന്നും വേണ്ടേ? ഏകവും അദ്വീയവുമായിരിക്കുന്നതിൽ ദ്വിതീയം എങ്ങനെ സംഭവിക്കും? ദ്വിതീയം സംഭവിച്ചില്ലെങ്കിൽ എങ്ങനെ വിനയം സംഭവിക്കും? അതൊന്നും സംഭവിക്കത്തില്ല. ശരി, അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഇതൊക്കെ, ഈ ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം ഈ ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുകൊണ്ട് വയ്ക്കണമല്ലോ. ഇതിനെ ഏതെങ്കിലും ഒന്നിനോട് വിലയിക്കണമല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ട് അവിടെ വിലയിച്ചു എന്ന് ശരിയായ അർത്ഥത്തിൽ തന്നെ പറഞ്ഞുകൂടാൻ സാധ്യമല്ല. എന്തുകൊണ്ട് ഈ ജാഗ്രത സ്വപ്നത്തിലെയും ഇത് വിലയിക്കേണ്ടതാണ് എന്ന് നമ്മൾ കരുതുന്ന ഇതിനൊന്നും അങ്ങനെ വിലയിക്കത്തക്കതായ പാരമാർത്ഥ്യം ഇതിലില്ല. നനങ്ങളിലേ പറ്റൂ, വിലയിക്കാൻ പറ്റൂ. പാലിനുള്ളതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യം വെള്ളത്തിനുള്ളത് കൊണ്ട് രണ്ടും തമ്മിൽ കലരുവന്ന് മറ്റൊന്നിന് വിലയിക്കും. ഇവിടെ പരമാർത്ഥ ഭിന്നമായി രണ്ടാമതൊന്ന് ഇല്ല വിലയിക്കാൻ. എന്താണോ ഉണ്ടെന്ന് തോന്നുന്നത് അതെല്ലാം ആ പരമാർത്ഥം തന്നെയാണ്. അത് പരമാർത്ഥം തന്നെ ആയതിനെയാണ് ഇവിടെ പറയുന്നത് ഏകീഭവനം അപഗതി എന്ന് പറയുന്ന അതിനെയാണ്. അപ്യയം എന്ന് പറയുന്ന അതാണ്. പിന്നവിടെ എങ്ങനെ വിലയും സംഭവിക്കും? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈവ എന്ന് പറയും. അതുപോലെയൊക്കെ തോന്നും, അങ്ങനെയൊക്കെ ചിലയിടത്ത് പറയും. നമ്മൾ പറയാറില്ലേ, ആ സ്വപ്നത്തിൽ എല്ലാം പോയി, ഇവിടെ പലതും ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ പോയി എന്നാണോ? സ്വപ്നം ഇല്ല, സുഷുപ്തി. സുഷുപ്തിയിൽ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ അവിടെ പോയി എന്നാണോ പറയുന്നത്? അല്ല, പോകാനായിട്ട് ഇവിടെ ഒന്നുമില്ല. അത് വ്യക്തമായും ബോധ്യപ്പെടണം. സത്തെന്നുള്ള ശബ്ദത്തിലൂടെ ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥയെ ഇവിടെ കൊണ്ടുവന്ന് ശ്രുതി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഏകവും അദ്വൈതവുമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു പ്രഭവ അപ്യയു പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായി, ഈ സൃഷ്ടി അവിടേക്ക് തന്നെ വിലയിക്കുന്നു എന്ന് പറയുന്നത് ഗൗണമായിട്ടാണ്. ഇവ ശബ്ദം ഗൗണപ്രയോഗം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പോലെ നമുക്ക് അനുഭവമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ തോന്നൽ. നമ്മൾ സാധാരണ തോന്നല് വേറെ, അനുഭവം വേറെ എന്ന് പറയും. എനിക്കങ്ങനെ തോന്നിയതാണ്, പക്ഷെ അതെന്റെ അനുഭവമല്ല എന്ന് പറയും. അത് ശരിയല്ല. തോന്നലും അനുഭവം എന്ന് തന്നെയാണ്. അനുഭവത്തെ തന്നെയാണ് തോന്നലെന്ന് വേറൊരു ശബ്ദം കൊണ്ട് പറയുന്നത്. പിന്നെ അനുഭവം പരമാർത്ഥമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പറയും അനുഭവം അത് തോന്നലാണ് എന്ന് പറയും. പക്ഷെ അതും അനുഭവം തന്നെയാണ്, തോന്നലും അനുഭവം തന്നെ. ഇവിടെ ഏതനുഭവവും ജാഗ്രത സ്വപ്നങ്ങളിലെ സംഭവിക്കും. സുഷുപ്തിയിൽ ഒരു അനുഭവം സംഭവിക്കത്തില്ല. സുഷുപ്തിയിൽ അനുഭവിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അതിനുവേണ്ടിയിട്ടാണ് ജാഗ്രത സ്വപ്നങ്ങൾ എടുത്തു കാണിക്കുന്നത്. ഇവിടെ രണ്ടിടത്തും അനുഭവങ്ങളുണ്ട്. സുഷുപ്തി അനുഭവ വടിവാണ്, അനുഭവ സ്വരൂപമാണ്, അനുഭവ ആകാരമാണ്. അത് അനുഭവം തന്നെ. അതിൽ ഇനി ഒരു അനുഭവം ഉണ്ടാകുന്നതിന് സാധ്യമില്ല. ഒരനുഭവം ജഡത്തെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ ശൂന്യതയെക്കുറിച്ചോ ഒരനുഭവം അവിടെ ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്? അത് സ്വയം അനുഭവമാണ്. സൂര്യനിൽ ഇനി രണ്ടാമതൊരു സൂര്യൻ അവിടെ ഉദിച്ചു വരത്തില്ല. സ്വയം അത് പ്രകാശരൂപമാണ്, അവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. പ്രകാശത്തിൽ പിന്നെ മറ്റൊരു പ്രകാശം അങ്ങനെ പ്രത്യക്ഷപ്പെടും? സാധ്യമല്ല. അതിലൂടെ പറയുന്നത് ജാഗ്രത സ്വപ്നം ഇത് രണ്ടുമാണ്. സോപാധി ദ്വയോപരമേ, ആ ഉപാധികളെല്ലാം ഉപരമിക്കുമ്പോൾ പിന്നെ അവിടെ വേറെ ഉപാധി കൊണ്ടുവരാൻ ശ്രമിക്കരുത്. തത്വത്തെ ഏകവും അദ്വൈതവുമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ദ്വൈതത്തെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഇവിടുത്തെ ദ്വൈതം കണ്ട് അനുഭവിച്ചും മടുത്തിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഇവിടുത്തെ ഈ ദ്വൈതം തന്നെ അധികപ്പെട്ടാണെങ്കിൽ പിന്നെ അവിടെ എന്തിനാ ദ്വൈതത്തെ കൊണ്ടുവരും? ദ്വൈതത്തെ മനസ്സിലാക്കി തരികയല്ല ഇതിന്റെ ഉദ്ദേശം, മറിച്ച് എന്താണ്? തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അജ്ഞാനത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല ഉപദേശം. തത്വത്തെ ബോധിക്കുന്ന രൂപത്തിലുള്ള ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പോലും നിലനിൽക്കാത്തതിനെ അവിടെ കൊണ്ട് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അജ്ഞാനത്തിന് എവിടെയാണ് നിലനിൽപ്പ്? ഏതാണോ സ്വയം നിലനിൽപ്പില്ലാത്തതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അത് മനോരൂപത്തിൽ സ്വപ്നത്തിൽ നിൽക്കുമ്പോഴോ ഇന്ദ്രിയ അർത്ഥരൂപത്തിൽ വിഷയത്തിൽ നിൽക്കുമ്പോഴോ അതിന് നിലനിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ സുഹൃത്തിൽ അവിടെ എന്ത് ഏത് രൂപത്തിൽ നിലനിൽക്കും? ത്രികാലത്തിനും നിലനിൽക്കാത്തതിനാണ് അജ്ഞാനം. ത്രികാലത്തിലും പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ കഴിയുന്നുള്ള ഒന്നാണത്. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് ഇവിടെ ഈ തത്വത്തെ ബോധിപ്പിക്കുക, പരമാർത്ഥത്തെ ബോധിപ്പിക്കുക, ബോധിക്കുക എന്ന് പറയുന്നത്? അത് ഭൗതികമായ ഒരു അറിവ് പോലെയാണ്. ദാർശനികമായ ചിന്ത എന്ന് പറയുന്നത് ഭൗതികമായ അറിവ് പോലെ അല്ല. എന്താ വ്യത്യാസം? ഇത് ആത്മനിഷ്ഠമായ അറിവാണ്. ആത്മബോധത്തിന് മാത്രമേ ആത്മനിഷ്ഠമായ അറിവെന്ന് പറയാൻ കഴിയും. ബാക്കി ജാഗ്രത സ്വപ്നങ്ങളിലെ എല്ലാ അറിവുകളും അത് വിഷയനിഷ്ഠമാണ്. ഇതങ്ങനെയല്ല. സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം അതുമാത്രമാണ് ആത്മനിഷ്ഠമായിരിക്കുന്നത്, അതുമാത്രമാണ് ആത്മപ്രകാശമായിരിക്കുന്നത്. അതിനെ വേർതിരിച്ച് എന്നെ കാണണം. അതിനെ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം? എന്തിൽ നിന്ന് വേർതിരിക്കാം? ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്ന് വേർതിരിക്കും. എങ്ങനെ? സുഷുപ്തിയിലെ സ്ഥിതി പോലെ. അവിടെ എന്താ വിശേഷത? ഉപാധി ദ്വയോപരമേ. ഈ ജാഗ്രത്തിനും സ്വപ്നത്തിനും എന്തെല്ലാം ഉപാധികളുണ്ടോ അതിന്റെ മൂലപ്രകൃതി, അതിന്റെ വികാരങ്ങളെന്ന് പറയാം. പ്രധാനം അതിന്റെ വികാരങ്ങളെന്ന് പറയാം. പിന്നെ മനസ്സ് അതിന്റെ വികാരങ്ങളെന്ന് പറയാം. എന്ത് വേണോ പറയാം. അതെല്ലാം ഉപരമിക്കുമ്പോൾ സുഷുപ്താവസ്ഥായ ഉപാധികൃത വിശേഷഭാവ, അവിടെ ഒരു തരത്തിലുള്ള ഉപാധികൾ, ഉപാധി കൊണ്ടുണ്ടാകുന്ന നാനാത്വങ്ങളുമില്ല. നമ്മൾ പറയുന്ന വാസനയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നും കൂടെ പറയാനില്ല. അതുകൊണ്ട് പറയുന്നു സ്വാത്മനി പ്രളീന ഇവ. പിന്നെ നമുക്കൊന്നും മനസ്സിലാക്കണ്ടേ? അതിന് അത് ജാഗ്രതയിലിരുന്നുകൊണ്ട് മനസ്സിലാക്കണ്ടേ? അതിനുവേണ്ടി പറയുന്നു പ്രളീന ഇവേലി സ്വം ഹി അപീതോ ഭവതി എന്നുകൊണ്ട് ശ്രുതി പറഞ്ഞു. സ്വം അപീതനായിരിക്കുന്നു, സ്വരൂപസ്ഥിതനായിരിക്കുന്നു. ഇത്യുച്ചതേ. ഇങ്ങനെ ഒരു തത്വത്തെ നിർവചനങ്ങളിലൂടെ ബോധിപ്പിക്കുന്നത് ഇവിടെ മാത്രമല്ല, പല ഭാഗങ്ങളിലും വരും. ഇവിടെ ആ പരമമായ തത്വത്തെ നിർവചനത്തിലൂടെ ബോധിപ്പിച്ചു. അത് ശ്രോതാവിന് ജാഗ്രതയിൽ ആ തത്വത്തെ ബോധിക്കണം. അതിനുവേണ്ടി സുഷുപ്തി എന്നുള്ള ഒരു അനുഭവത്തെ നിർവചിച്ചിട്ട് ബോധിപ്പിക്കുന്നു. ഇതാണ് നിന്റെ പരമാർത്ഥ സ്ഥിതി, ഇതാണ് സുഷുപ്തി, ഇതാണ് ജാഗ്രത, ഇതാണ് സ്വപ്നം എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. അതിനുവേണ്ടി എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്നു. ഇത് വേറെ സ്ഥലത്ത് പറയുന്നിങ്ങനെ യഥാ ഹൃദയ ശബ്ദം നിർവചനം ശ്രുത്യാദർശിതം ഛാന്തോക്യത്തെ തന്നെ ഹൃദയ ശബ്ദത്തെ നിർവചിച്ചു നമ്മൾ ചർച്ച ചെയ്തതാണ്. യേശവാ ഹൃദയസ്യ ഹൃദയം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ നിർവചനം ഇങ്ങനെയാണ്. എന്താണോ ഹൃദി അയം, ഹൃദയം. അവിടെ ഭാഷകാരൻ പറഞ്ഞു പുണ്ഡരീക ആകാരത്തിലുള്ള, താമരമുട്ടിന്റെ ആകാരത്തിലുള്ള, ഈ മാംസമുണ്ടത്തിന്റെ, ആ മാംസമുണ്ട സ്ഥിതി ചെയ്യുന്ന ദേശത്തെ ആകാശം, ആ മാംസമുണ്ടത്തിലുള്ള ആകാശം, തത് അവഛിന്നമായിരിക്കുന്ന ആകാശം എന്ന് പറയും. എന്നുവെച്ചാൽ അവിടെയുള്ള ആകാശം എന്നർത്ഥം. ഹൃദയം, അതിനാണ് ഹൃദയം എന്ന് പറയുന്നത്. അവിടെ സ്ഥിതി ചെയ്യുന്നുകൊണ്ട് പറഞ്ഞു ഹൃദയം എന്ന് പറഞ്ഞു. സവായേഷ ആത്മാ ഹൃദയം, ഈ ആത്മാവ് ഹൃദയമാണെന്ന് പറഞ്ഞു. അവിടെ അഭിവ്യക്തമാകുന്നുകൊണ്ട് അതിനെ ഹൃദയം എന്ന് പറയും. എന്താ സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് ആ ഹൃദയം എന്ന് പറയുന്ന മാംസപിണ്ഡത്തിൽ എങ്ങനെയാണ് അഭിവ്യക്തമാകുക എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ ചൈതന്യം അനുഭവപ്പെടുന്നു, തനിക്ക് ബോധം തൻ്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നു. അത് സ്ഫുരിക്കുന്നതിനുള്ള ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് ഹൃദയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്, ആ ഉപാധിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു ഈ ആത്മാവ് അത് ഹൃദയമാണ് എന്ന് പറയുന്നു. അതുപോലെ യഥാവ അശ്വനായ ഉദന്യ ശബ്ദ പ്രവൃത്തി മൂലം ദർശയതി ശ്രുതി അപവായം നയന്തി തേജൈവത്ത് പീതം നയന്തി. അശന എന്ന് പറയുന്നത് ജലത്തിനാണ്. എന്താണ് കുടിക്കുന്നതിനേക്ക് അത് ഉള്ളിലേക്ക്, ഭക്ഷിക്കുന്നതിനേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. തേജസ്സിന്റെ പേര് ഉദന്യ മുമ്പ് വന്നാണ്, എന്തുകൊണ്ട് അത് കുടിച്ചതിനേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു, ദഹിപ്പിക്കുന്നു. അപ്പൊ അതൊക്കെ ശ്രുതി തന്നെ നിർവചിച്ചു കാണിച്ചു. അശന അശിതം നയന്തി അശന ഉദന്യ പീതം നയന്തി പീതം നയത്തെ. ഇങ്ങനെയൊക്കെ ഓരോ നിർവചനത്തിലൂടെ ഓരോ ഇങ്ങനെ ശ്രുതി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഇവിടെ സ്വപതി എന്ന് നിർവചിച്ചിരിക്കുന്നു. ആ നിർവചനത്തിലൂടെ പരമമായ തത്വം എന്താണെന്ന് ശ്രോതാവിന് പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റും. അത് നിരുപാധികമായ രൂപമാണ്. അപ്പൊ നിർവചനത്തിലൂടെ തത്വത്തെ ബോധിപ്പിക്കുന്നു എന്നുള്ളതിന് ഇവിടെ രണ്ടുദാഹരണം പറഞ്ഞു. അശന ജലത്തിന് പേര്, ഉദന്യൻ തേജസ്സിന് പേര്, അതൊക്കെ ശ്രുതി തന്നെ നിർവചിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. യമസം ആത്മാനം സത്ശബ്ദവാച്യം അഭീതഭോതി ഇത് ഇമമർത്ഥം സ്വപിതി നാമ നിർവചനേന ദർശയതി. അതുകൊണ്ട് ഇവിടെ ശ്രുതിയും സ്വം ആത്മാനം, സ്വം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവാണ്. അത് സ്വശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന അതാണ് സ്വപതി എന്ന് പറയുന്നത്. അപിതോ ഭവതി, അതിൽ അഭിഗതമായിരിക്കുന്നു, വിലയിച്ചിരിക്കുന്നു. ഇമം അർത്ഥം, ഈ അർത്ഥത്തെ സ്വപിതി നാമ നിർവചനേന, സ്വപതി എന്ന് പറയുന്ന ശബ്ദത്തെ വ്യാഖ്യാനിച്ചിട്ട് ദർശയതി ബോധിപ്പിക്കുന്നു. ശ്രുതിക്കഥയുള്ള താല്പര്യം ശ്രോതാവിനെ എന്താണ് തത്വമെന്ന് ബോധിപ്പിക്കുക. അത് ബോധിപ്പിക്കുന്നതിന് ആ ശ്രോതാവിന്റെ അനുഭവമായിരിക്കുന്ന ജാഗ്രത സ്വപ്ന ശ്രുതികളെ മൂന്നിനെയും ബോധിപ്പിക്കും. അതിൽ നിന്നും ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്നും വേർതിരിച്ച് ബോധിപ്പിക്കുന്നു ഇതാണ് സ്വപിതി സുഷുപ്തി. അതാണ് ഏകീഭവനം സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ പരമാർത്ഥമാണത്, പരമമായ പരമാർത്ഥമാണ് അവിടെ താൻ കേവല ബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ താൻ സർവസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. മാണ്ഡവിക്യത്തെ അത് വിശദീകരിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ഏവം സ്വമാത്മാനം അഭീതോ ഭവതി ഇമമർത്ഥം സ്വമിതി നാമ നിർവചനേന ദർശയതി ശ്രുതി. ഇത്രയൊക്കെ പാടുപെട്ട് ഇങ്ങനെ നിർവചിക്കുന്ന എന്തിനു വേണ്ടി? കാരണം ഇവിടെ തുടങ്ങിയത് സത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സദൈവ സൗമ്യ ഇത മന്ദിര ആസി ഏകമേവ അദ്വിതീയം ബ്രഹ്മ. സത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങിയത് തുടക്കത്തിൽ. ആ സത്ത് സുഷുപ്തിയെക്കുറിച്ച് നിർവചിക്കുന്നിടത്തും ആ സത്ത് എന്ന് പറയുന്നത് ചേതന്യം തന്നെയാണ്, ശ്രോതാവിന്റെ സ്വരൂപത്തെ തന്നെയാണ് എന്ന് ഉള്ള കാര്യം ഇവിടെ മനനം ചെയ്യുകയാണ്. മനനം ചെയ്യുക മാത്രമല്ല അത് തന്നെയാണെന്ന് അവിടെ നിശ്ചയിക്കുകയും ചെയ്യും. വിജ്ഞാനവും അവന് സംഭവിക്കുന്നു. നിശ്ചയിച്ചാൽ അത് വിജ്ഞാനമായി, നിശ്ചയം തന്നെ വിജ്ഞാനം. ഇതാണ് എവും സും ആത്മാനം സശബ്ദവാച്യം അഭിദഹോതി ഇവമർത്ഥ സ്വമിതി നാമ നിർവചനേന ദർശയതി. സ്വമിതി എന്നുള്ള നാമത്തിലൂടെ ഈ കാര്യത്തെ ശ്രോതാവിനെ ബോധിപ്പിക്കുന്നു. ആ ബോധം അത് ശ്രവണം മനനം കടന്ന് നിശ്ചയാത്മകമായ വിജ്ഞാനരൂപത്തിൽ എത്തിച്ചേരുമ്പോൾ ബോധിക്കുന്നവൻ അവൻ കൃതാർത്ഥനാകുന്നു. അവനെ സംബന്ധിച്ചാണ് പറയുന്നത് അവൻ മുക്തനായിരിക്കുന്നു. എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണത് അങ്ങനെ ബോധിപ്പിക്കുന്നു. മുക്തിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനത്തെ ഉപദേശിക്കുന്നത്. ആത്യന്തികമായി എങ്ങനെയാണോ ജ്ഞാനം അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്നത്, പരമാർത്ഥത്തെക്കുറിച്ചുള്ള അനുഭവം എന്ന് പറയുന്നത്, മുക്തിയും എന്ന് പറയുന്നത് അനുഭവം തന്നെയാണ്, ജ്ഞാനം തന്നെയാണ്, അറിവ് തന്നെയാണ്. അതാണ് സ്വപിതി നാമ നിർവചനേന ദർശയുന്ന അച്ഛേദന ആത്മാഅചേതനം പ്രധാനം സ്വരൂപത്തിന്. അതുകൊണ്ട് ഇവിടെ സത്തെന്ന് കേൾക്കുമ്പോൾ അത് അചേതനമായ പ്രധാനമാണ് പ്രകൃതിയാണെന്നൊന്നും സങ്കല്പിച്ചു കളയരുത്. തത്വത്തെ സംബന്ധിച്ച് ഒരുവന് സംഭവിക്കുന്ന എന്താണ്? വസ്തുനിഷ്ഠമായ ബോധമാണ്, അറിവാണ്. തത്വമല്ലെങ്കിലോ അവന് സംഭവിക്കുന്നത് അയഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്, ഭാവനകളാണ്. ഇവിടെ അയഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഭാവനകളല്ല, തത്വത്തെക്കുറിച്ചുള്ള ബോധത്തെയാണ് ഇവിടെ പറയുന്നത്. ഭാവനകൾ പല രൂപത്തിൽ വരും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സ്വപിതി എന്ന് നിർവചിച്ചതെന്നാണ്. അതുകൊണ്ട് ഇവിടെ പ്രധാനത്തെ ഗ്രഹിക്കരുത്, സബ്ദം കൊണ്ട് പരമാർത്ഥത്തെ തന്നെ ഗ്രഹിക്കണം. ശാന്തി ശ്രീ ഗുരുഭ്യോ നമഃ.